പിതൃവ്യമാതുലമാതാമഹ പിതാമഹാഃ യതേ നിപാത്യന്തെ. എന്താണ് നിപാതനം എന്ന് പറഞ്ഞാൽ? സൂത്രത്തിലെ സിദ്ധരൂപം പ്രാദേശിക വിധിമിന സിദ്ധപ്രക്രിയ ശബ്ദസ്വരൂപ നിർദ്ദേശവും നിപാതനം. ഇവിടെ നേരിട്ടങ്ങ് നിർദ്ദേശിച്ചിരിക്കുകയാണ്, പിതൃവ്യ മാതുല മാതാമഹ പിതാമഹാഃ. പിതൃവ്യ എന്നുള്ളത് നിപാതനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പിതൃശബ്ദത്തിൽ നിന്ന് വ്യത്ത് പ്രത്യേകം നിപാതനം ചെയ്തു. മാതുല എന്നുള്ളത് മാതൃശബ്ദത്തിൽ നിന്ന് ഡുലച്ച് പ്രത്യേകം നിപാതനം ചെയ്തു, ടിലോപിച്ച് മാതുല എന്നിരിക്കും. മാതാമഹ പിതാമഹ എന്നുള്ളത് മാതൃ പിതൃശബ്ദങ്ങളിൽ നിന്ന് ഡാമഹച്ച് പ്രത്യേകം നിപാതനം ചെയ്തു. എന്ന് വെച്ചാൽ ഡാമഹച്ച് വന്നപ്പോൾ ടിലോപിച്ച് ബാക്കി ആമഹ എന്ന് വാർത്തകങ്ങളും ഉണ്ട് എങ്ങനെ നിപാതനം ചെയ്തു എന്നുള്ളത്. ഈ പ്രത്യയങ്ങളും പാണിനിയും വിധിച്ചതാണ്. ഈ പ്രത്യയങ്ങൾ ഇപ്പൊ പറഞ്ഞ പ്രത്യയങ്ങൾ പാണിനിയെ വിധിച്ചതാണ്. അതായത് ഈ പിതൃവ്യ മാതുല മാതാമഹ പിതാമഹ ശബ്ദം കണ്ടിട്ട് വാർത്തകാരം പറയുകയാണ്, പിതൃവ്യ എന്ന് വന്നത് പിതൃശബ്ദത്തിൽ നിന്ന് വ്യത്തപ്രത്യം വന്നത് കൊണ്ടാണ്. അത് പാണിനി എന്ത് ചെയ്തു? പിതൃശബ്ദത്തിൽ നിന്ന് പ്രത്യയത്തെ വിധിച്ചില്ല, മറിച്ച് പിതൃശബ്ദത്തിൽ നിന്ന് വ്യത്ത് പ്രത്യയം എന്ന രൂപത്തെ അങ്ങ് നിർദ്ദേശിച്ചു. അതാണ് പ്രാദേശിക വിധിമിന. സാക്ഷാത് വിധിയില്ല ഇവിടെ, എന്നാൽ ഇതിനകത്തൊരു പ്രകൃതിയും പ്രത്യയവും ഉണ്ട്. അത് വാർത്തകാരനാണ് എന്ത് ചെയ്യുന്നത്? എടുത്തു കാണിച്ചത് ഇങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പാണിനി അതൊന്നും പറയുന്നില്ല, പിതൃവ്യ ശബ്ദം അത്ര പറയുന്നേ ഉള്ളൂ. ഏതേ നിപാത്യന്തെ എന്ന് പറഞ്ഞാൽ അതിന് കാരണം പാണിനിയുടെ അഭിപ്രായത്തിൽ ഇതെല്ലാം രൂഢ ശബ്ദങ്ങളാണ്, ഈ അർത്ഥത്തിൽ പ്രസിദ്ധമാണ്, വളരെ പ്രസിദ്ധമാണ്. അപ്പൊ പിന്നെ അവിടെ പ്രകൃതി പ്രത്യേക വിഭാഗം ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. ശബ്ദവും പ്രസിദ്ധമാണ്, അർത്ഥവും പ്രസിദ്ധമാണ്. സ്വാമി പിതൃവ്യന്റെ മക്കളെയാണോ ദായാദാഹ എന്ന് പറയുന്നത്? പിതൃവ്യന്റെ പുത്രരെയാണോ ദായാദ? പല അർത്ഥത്തിലും വരും. എന്നുവെച്ചാൽ അവകാശം എന്നുള്ള അർത്ഥത്തിൽ വരും, അങ്ങനെ വരും. ദായം, ദായക്രമം. അപ്പൊ അത് അനന്തരവകാശത്തിനാണ് ആ ശബ്ദം ഉപയോഗിക്കുന്നത്. അതിൽ ദായത്തെ നൽകുന്നവൻ, അങ്ങനെ കൊള്ളർത്ഥത്തിൽ വരും. പിതുഹു ഭ്രാതാ പിതൃവ്യ, അർത്ഥം പറയുന്നു പിതാവിന്റെ സഹോദരനെയാണ് പിതൃവ്യൻ എന്ന് പറയുന്നു. ഭ്രാത എന്ന് പറഞ്ഞാൽ രണ്ടുപേരുമാകാം, ജ്യേഷ്ഠനുമാകാം അനുയോ, സഹോദരൻ എന്നേ ഉള്ളൂ. മാതുഹ ഭ്രാത മാതുല, മാതാവിന്റെ സഹോദരൻ, ചേട്ടനോ അനുയനോ എന്ന് പറയുന്നത്. മാതുഹ പിതാ പിതാമഹ, മാതാമഹ മാതൃശബ്ദത്തിൽ ഡാമഹച്ച് പ്രത്യേകം, മാതാമഹ മാതാവിന്റെ പിതാവ്. സ്ത്രീലിംഗത്തിൽ മാതാമഹി എന്ന് വരും, മാതൃഷിച്ച സ്ത്രീ ഇവിടെ പഠിക്കുന്നു, സ്ത്രീ പ്രത്യേകം പഠിക്കും. പിതുഹു പിതാ പിതാമഹ പിതുഹു പിതാ പിതാമഹ അടുത്ത് വരുന്നത് തസ്യ സമൂഹ അർത്ഥത്വം നിർദ്ദേശിക്കുന്ന സൂത്രമാണ് കാക്കാന സമൂഹ ഏത് അലവഗ്രഹം എങ്ങനെ ഷഷ്ടിയന്തത്തിൽ നിന്ന് വരുന്ന എന്തുകൊണ്ട് തസ്യ ആദ്യം പറഞ്ഞുകൊണ്ട് ഏത് സൂത്രപ്രകാരം പ്രത്യേകം വരും അണ്ണു വരും. കാകശബ്ദത്തിൽ നിന്ന് അണ്ണു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആദിവൃത്തി കാരലോകം കാക്കം. ബക്കാനാം സമൂഹ ബാക്കം ഇങ്ങനെ വരും സമൂഹാർത്ഥത്തിൽ. ഭിക്ഷാദിഭ്യോ അണ്ണു ഇതൊരു ഗണമാണ്. ഭിക്ഷശബ്ദം ഗർഭിണി ശബ്ദം യുവതി ശബ്ദം എല്ലാം ഈ ഗണത്തിൽ വരുന്നുണ്ട്. ഈ ശബ്ദത്തിൽപ്പെട്ട ഈ ശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? അണ്ണു വരുന്നു. ഏതർത്ഥത്തിൽ? തസ്യ സമൂഹം. അപ്പൊ ഏത് അന്തത്തിൽ നിന്നായിരിക്കും? ഷഷ്ടിയന്തത്തിലാണ്. ഭിക്ഷാണാം സമൂഹവും ഭൈക്ഷം. ഭിക്ഷയുടെ സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളം ഭിക്ഷാന്നം കിട്ടിയപ്പോ പറയുന്നു ഭൈക്ഷം. ഭിക്ഷാന്നം കൂടുതലുണ്ട്, അതുകൊണ്ടെന്ന് പറഞ്ഞു ഭിക്ഷാണാം സമൂഹം ഭൈക്ഷം. എന്ത് വരുന്നു? ഭിക്ഷ ആണ്. പിന്നെ എന്ത് വരുന്നു? ആദിവൃത്തി ആകാരലോകം ഭക്ഷ്യം. ഗർഭിണീനാം സമൂഹോ ഗാർഭിണം. ഗർഭ അസ്യാസ്തീതി ഗർഭിണി ഇൻ പ്രത്യാന്തമാണ്. ഗർഭിൻ രേപത്തിന് പരത്തിൽ നകാരം വന്നുകൊണ്ട് നകാരം വരും. മധുപ് പ്രത്യാന്തമാണ്. തദസ്യ അസ്മിൻ അസ്ഥി ഇനി വരും സൂത്രം. ഈ നകാരാന്തമാണ് ഋനെഭ്യോ ഞീപ്പ് സ്ത്രീലിംഗത്തിൽ ഗർഭിണി എന്ന് വരുന്നു. അപ്പോ അലവഗ്രഹം എങ്ങനെ വരും? ഗർഭിണി അണ്ണു വരും. ഭിക്ഷാദിഭ്യോ അണ്ണു വിധിച്ചു. അണ്ണു വിധിച്ചു കഴിഞ്ഞാൽ ആദിവൃദ്ധി വരും. എന്തായാലും അപ്പൊ എന്തുവരും? ഗാർഭിൻ ഗാർഭിൻ ഈ അണ്ണിരിക്കും. അപ്പോ വരുന്നു ഇഹ ഭസ്യാഠേ തദ്ധിതേ ഇത് പുമ്മദ്ഭാവേ കൃതേ. ഇവിടെ ഗർഭിണീ നീയാണ്, സ്ത്രീ പ്രത്യാന്തമാണ്. അതിന് പുമ്മദ്ഭാവം വരും. പുമ്മദ്ഭാവം വന്നാൽ എന്ത് സംഭവിക്കും? ഞീപ്പ് നിവർത്തി വരും. ഞീപ്പ് നിവർത്തിക്കും. എന്നുവെച്ചാൽ ഗർഭിൻ എന്നാവും. ആദിവൃത്തി വന്നിട്ട് ഗാർഭിൻ എന്ന് വരുന്നു. ഭസ്യ അഠേ തദ്ധിരേ ഭസഞ്ഞുള്ളിടത്ത് ധപ്രതി ഒഴികെയുള്ള തദ്ധിതം വരെ വരുന്നാൽ പൂർവത്തിന് പുമ്മദ്ഭാവം വരും. ഒന്ന് പരത്തിൽ തദ്ധിതം ഉണ്ടായിരിക്കണം. ഠ പാടില്ല, ഭസഞ്ഞയും വേണം. അങ്ങനെയാണെങ്കിൽ പുമ്മദ്ഭാവം വരും. അപ്പൊ എന്തുവരും? ഗർഭിൻ ഈ പോണം അതിനു വേണ്ടിയിട്ടാണ്. അണ്ണന്നിരിക്കും. അടുത്ത സൂത്രം പറയുന്നു, ഇതി പുൻമദ്ഭാവേ കൃത്തേ ഇനണ്യ അനപത്യ അനപത്യാർത്ഥേ അണിപരേ ഇൻ പ്രകൃത്യാസ്യാ. അനപത്യാർത്ഥത്തിലുള്ള അണ്ണ് പരമരിക്കണം എന്ന് പറഞ്ഞാൽ അപത്യാർത്ഥത്തിലുള്ള അണ്ണായിരിക്കാൻ പാടില്ല. അപത്യാർത്ഥം അല്ലാതെയുള്ള അണ്ണ, സസ്യാപത്യം എന്നുള്ള അർത്ഥത്തിൽ വരുന്ന അണ്ണായിരിക്കാൻ പാടില്ല. അങ്ങനെ അല്ലാതെയുള്ള അണ്ണ് പരമിരുന്നു കഴിഞ്ഞാൽ ഇന്നിന് പ്രകൃതിഭാവം. ഈ പ്രകൃതിഭാവം വിധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സൂത്രം നസ്തദ്ധിതി. ട്ടിലോകത്തെ തടഞ്ഞു. ഗാർഭിൻ ആദിവൃത്തി വന്നു. ഗാർഭിൻ ട്ടിലോകം വന്നില്ല. ഗാർഭിണം അപ്പോൾ രൂപം നേരത്തെ തന്നെ കൊടുത്ത് ഗാർഭിണം. അത് കഴിഞ്ഞിട്ട് ഇഹ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു വാർത്തികവും ഒരു സൂത്രവും പ്രവർത്തിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിൽ ഇത് കഴിഞ്ഞിട്ടാണ് ഉദാഹരണം കൊടുക്കുന്നത്. ഇവിടെ ഉദാഹരണം നേരത്തെ കൊടുത്തു. ഉദാഹരണം നേരത്തെ കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടി ഇഹ എന്ന് പറഞ്ഞു. അപ്പോൾ ബസ്യാടെ തദ്ധ്യതേ പ്രകാരം ഒമ്മദ്ഭാവം വന്നു. ീപ്പ് നിവർത്തിച്ചു. അണ്ണായുണ്ട് ആദിവൃത്തി വന്നു. ഇനണ്യ അനപത്തി പ്രകൃതിഭാവം വന്നു. നകാരത്തിന് നത്തുകൊണ്ട് ഗർഭിണം എന്ന് പറഞ്ഞു. ഭിക്ഷാദി ഗണത്തിൽപ്പെട്ട ഒരു ശബ്ദമാണ് യുവതി. അതിന്റെ ഉദാഹരണമാണ് അടുത്തു കൊടുക്കുന്നത്. അതാണ് ഇതി പുമ്മദ്ഭാവേ കൃതേ ഇന്നണ്ണി അനപത്തി അനപത്യാർത്ഥി അണിപരയിൻ പ്രകൃതിയോ ന. ഇത്രയും ഗാർഭിണം എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനമാണ്. അടുത്ത് ഭിക്ഷാദി ഗണത്തിൽ വരുന്ന യുവതി ശബ്ദത്തിന്റെ രൂപം കാണിക്കുന്നു. യുവതീനാം സമൂഹോ യൗവനം. യുവൻ ശബ്ദത്തിൽ നിന്ന് തിപ്രത്യം വന്നിട്ടാണ് യുവതി ശബ്ദം ശ്രദ്ധിക്കുന്നത്. യുവൻ തി നടവ് പ്രാതിനിധ്യ നകാരം ലഭിക്കും. യുവതി എന്ന് പറയുന്നു. യുവതിഹി എന്ന് പറയുന്നു. യൂനസ്ഥി എന്നാണ് സൂത്രം. ഈ സൂത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണോ? മറക്കാൻ പാടില്ല. ഇതാണല്ലോ സിദ്ധാന്തം. ഇതിൽ അവസാനത്തെ സൂത്രം, അവസാന സൂത്രം ഇതാണ് യുവനസ്ഥി. അതുകൊണ്ട് മറക്കാൻ പാടില്ല. ഇപ്പൊ യുവൻ ശബ്ദത്തിൽ നിന്ന് തീപ്രത്യം എന്നാ എന്തോരും യുവതി എന്ന് ശ്രദ്ധിക്കും. അപ്പോ യുവതി ശബ്ദത്തിൽ നിന്ന് എന്തുവരുന്നു? ഭിക്ഷാദിഭ്യോ അണ്ണ യുവതീനാം സമൂഹോ എന്ന് വിഗ്രഹിക്കും. ഇവിടെ അലോ വിഗ്രഹം എങ്ങനെ വരും? എങ്ങനെയാണ് യുവതി ആം അണ്? ഹ്രസ്വമാണ് യുവതി ആം അണ്. യുവതി ആമണ്ണം എന്നിരിക്കുമ്പോ എന്തുവരും? എന്താ ബസ്യാഠേ തദ്ധിതേ ഠ വഴിയുള്ള തദ്പ്രത്യം വരെ വരുന്ന പൂർവ്വത്തിൽ സ്ത്രീ ശബ്ദത്തിന് പുമദ്ഭാവം വരും. അപ്പോ യുവതിയുടെ പുംരൂപം എങ്ങനെയായിരുന്നു? യുവൻ. യൂനസ്ഥി പ്രകാരം യുവൻ ശബ്ദത്തിൽ നിന്ന് തീപ്രത്യം വന്ന് നഗാരം ലോപിച്ചാണ് യുവതി എന്ന് വന്നത്. യുവൻ തീ നഗാരം ലോപിച്ച യുവതി. എളുപ്പമാണ് പ്രക്രിയ. പുമ്മദ്ഭാവം വരുമ്പോ തീ നിവർത്തിക്കും. പിന്നെ ശേഷിക്കുന്ന എന്താ? നിമിത്താപായെ. അപ്പോ തീ പരവിരുന്നപ്പോ പദസഞ്ജയുള്ളതുകൊണ്ടാണ് നഗാരം ലോപിച്ചത്. തീ പോയി കഴിഞ്ഞാൽ നഗാരലോപം ഒന്നും സിദ്ധിക്കില്ല. തിരിച്ചു വന്നിട്ട് യുവൻ എന്നിരിക്കും. പരത്തിൽ അണ്ണിരിക്കുമ്പോ എന്തുവരും? ആദിവൃത്തി വന്നു. യൗവന യൗവനം നകാരത്തിന് ലോപം വരുന്നില്ല. എന്തുകൊണ്ട്? അൻവൃത്തി അൻപ്രകൃത്യാ സ്യാത് അണിപരെ മുമ്പ് വന്നാണ്. അപ്പോ എന്തു വരുന്നു? യൗവനം. യുവതികളുടെ സമൂഹമാണ് യൗവനം. യുവതി ശബ്ദ യോ മിശ്രണാമിശ്രണ യോഹോ എന്ന് പറയുന്ന ധാതുവിന്റെ ശത്രം തമ്മെന്നാൽ യുവത്തെന്ന് വരും. ഉഗിത്തായുണ്ട് ഞീപ്പ് വരും. യുവതി ശബ്ദം വരും. രണ്ടു തരത്തിൽ വരും. യൂനസ്ഥി പ്രകാരം വരുമ്പോ യുവതി, അല്ല ശത്രന്തത്തിൽ നിന്ന് ഞീപ്പ് വന്നു കഴിഞ്ഞാൽ യുവതി ഈകാരാന്തം. അപ്പൊ യുവതി എന്ന് പറയുന്നത് ഹ്രസ്വ ഇകാരാന്തമായിട്ട് യുവതി യുവതി യുവതയ എന്നും വരാം. യുവതി യുവത്യു യുവത്യ രണ്ട് രീതിയിലും വരാം. ആ ശബ്ദത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ യുവതീനാം സമൂഹം എന്ന് പറഞ്ഞാൽ അണ്ണു വരും. അവിടെയും ബസ്യാഠേ തദ്ധിതയെ പുമ്മദ്ഭാവം വരും. ഈ പോയി ആദിവൃത്തി വന്നാൽ യൗവത്വം. യുവതീനാം സമൂഹം യൗവത്വം രണ്ട് രീതിയിലും വരാം. ഗ്രാമജനബന്ധുഭ്യസ്ഥൽ സ്വാമി, ഇതിൽ യൗവതം സിദ്ധിക്കുന്ന പ്രക്രിയ ലഘു സിദ്ധാന്തോതിയിലില്ലല്ലോ. സിദ്ധാന്തോതിയുണ്ട്. ആ താഴെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. യുവതം അവിടെ പ്രക്രിയ കൊടുത്തിട്ടില്ലെങ്കിലും യൗവതം എന്ന് രൂപം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭൈമിയിൽ കാണും വിശദമായിട്ട്. ഗ്രാമജനബന്ധുഭ്യ സ്ഥൽ ഏതർത്ഥത്തിലാണ് തസ്യ സമൂഹം? അപ്പൊ ഏത് അന്തത്തിൽ നിന്ന് വരും? കാരണം ഇവിടെ അനുവർത്തിക്കുന്നുണ്ട് തസ്യ. ഇവിടെ തല്ലാണ് വരുന്നത്. തൽ തൽപ്രത്യല്ല കാര്യത്തായ്പോ, അത് സ്വരത്തിന് വേണ്ടിയാണ്. പക്ഷെ ഈ വാർത്തകം വളരെ പ്രധാനപ്പെട്ടാണ്. തലന്തം സ്ത്രീയാം ത്വാന്തം ക്ലീബം തലന്തം സ്ത്രീയാം രണ്ടും വളരെ പ്രധാനപ്പെട്ടാണ്. തൽപ്രത്യാന്തങ്ങളെല്ലാം സ്ത്രീലിംഗത്തിൽ പ്രയോഗിക്കുന്നു. അതായത് ഗ്രാമാണാം സമൂഹം ഗ്രാമ തല്ല് വന്നു കഴിഞ്ഞാൽ, ആമ തല്ല് വന്നു കഴിഞ്ഞാൽ, ആ ഗ്രാമ താ എന്ന് പറയുന്നത് സ്ത്രീലിംഗത്തിലെ പ്രയോഗിക്കാവും. അപ്പൊ എങ്ങനെ വരും? ടാപ്പ് വന്നിട്ട് ഗ്രാമത്താ, പുല്ലിംഗത്തിൽ പ്രയോഗിക്കാൻ പാടില്ല. തലന്തമായുള്ള ജനശബ്ദത്തിൽ നിന്ന് ജനാനാ സമൂഹം തല്ല് വന്നു കഴിഞ്ഞാൽ ജനത എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സമൂഹം. ബന്ധുനാം സമൂഹം ബന്ധുത്ത. അപ്പൊ ചിലർക്കും ബന്ധുത്വം എന്ന് മലയാളത്തിലൊക്കെ പ്രയോഗിക്കാറുണ്ടല്ലോ, അത് ശരിയാണോ? ആണോ? ഒരാളുടെ പേരായിരിക്കും. ഈ അർത്ഥത്തിലാണെങ്കിൽ എങ്ങനെ വരാവും? തലന്തം ത്വാന്തമാണ്. കർമാർത്ഥത്തിലോ ഭാവാർത്ഥത്തിലോ ഒക്കെ വരാം. പക്ഷേ സമൂഹം എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ബന്ധുത എന്ന് പറഞ്ഞു. ഗജസഹായാഭ്യാം ചെയ്തി വക്തവ്യം. ഗജശബ്ദത്തിൽ നിന്നും സഹായ ശബ്ദത്തിൽ നിന്നും എന്ത് വരണം? തല്ല് വരണം. യഥാർത്ഥത്തിൽ ഗജാനാം സമൂഹ എന്ത് വരുന്നു? ഗജത തല്ല് വന്നു, ടാപ്പ് വന്നു, തനന്തം സ്ത്രീയാണ്. സഹായാനാം സമൂഹം, സഹായത ഒരുപാട് സഹായം എന്നർത്ഥം. അഹ്നഃ ഖ ക്രതൌ. അഹൻ ശബ്ദത്തിൽ നിന്ന് ഖ പ്രത്യയം വരുന്നു, ക്രതു എന്നുള്ള അർത്ഥത്തിൽ, യാഗം എന്നുള്ള അർത്ഥത്തിൽ. അഹൻ ശബ്ദം പകരെന്നുള്ള അർത്ഥമാണ്, പക്ഷെ ഇവിടെ അഹൻ ശബ്ദത്തിന്റെ തന്നെ അർത്ഥം കർമ്മം എന്നാണ്. പകല് ചെയ്യുന്ന കർമ്മത്തിനാണ് അഹൻ എന്ന് ഉപയോഗിക്കുന്നത്. സോമലതയിൽ നിന്ന് സോമരസം പിഴിഞ്ഞെടുക്കുന്ന കർമ്മം, ആ കർമ്മം പകല് ചെയ്യുന്ന ദിവസത്തെ എന്തു പറയും? അഹൻ എന്ന് പറഞ്ഞാൽ അത് ആ കർമ്മത്തെക്കുറിച്ച് പറയണം. അത് പല ദിവസങ്ങൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതെല്ലാം കൂടെ ചേർന്ന ഒരു കർമ്മത്തിന്റെ പേരാവും. അപ്പോ അഹൻ ശബ്ദത്തിൽ നിന്ന് ക്രത്വ അർത്ഥത്തിൽ ഖപ്രത്യം വരുന്നു. അലോകിഗ്രഹം എങ്ങനെ വരും? അഹൻ പല പകലുകൾ കൊണ്ട് ചെയ്ത് തീർക്കുന്ന കർമ്മമാണ്. അപ്പോ അഹൻ ആം ലൗകികം എങ്ങനെ വരും? അഹൻ ആം ലൗകിക വിഗ്രഹം. അഹൻ ശബ്ദത്തിന്റെ അഹ്നാം സമൂഹ, അഹൻ ആം ഖ വരും. ഖാക്കെന്ത് വരും? ആനേനീയ ഭടജക പ്രത്യാദീന. അഹ നീന എന്നിരിക്കുന്നിടത്ത് എന്തുവരും? അഹൻ ഈന എന്നിരിക്കുന്നിടത്ത് എന്തുവരുന്നു? നസ്തദ്ധിത പ്രകാരം അഹന്റെ അന്ന് പോയി. പരത്തിലെന്തിരിക്കുന്നു? ഈന അഹീന. ആ അഹീന വന്നിട്ട് അഹീന ആവുന്നു. പ്രത്യയത്തിൽ ഏതാ ശേഷിക്കുന്നത്? ആദേശത്തിൽ എന്താ ശേഷിക്കുന്നത്? രണ്ടും കൂടെ ചേർന്നിട്ട് എന്താവും? ഈന. അപ്പൊ പൂർവ്വത്തിൽ എന്തുവരും? നസ്തദ്ധിരെ ടിലോവിക്കും. പിന്നെ പൂർവ്വത്തിൽ ശേഷിക്കുന്ന എന്താ? അഹ് ഈന അഹീന അഹീന. സ്വാമി, വെറുതെ സാധാരണ ഭാഷയില് അഹഹ എന്നുള്ള വാക്കുപയോഗിച്ചാലും കർമ്മം എന്നുള്ള അർത്ഥമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഇത് വൈദികമായൊരു ശബ്ദം. ഇവിടെ കർമ്മത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ച് അഹീന എന്നുള്ള ഈ തദ്ധിതത്തിന് മാത്രമേ അർത്ഥമുള്ളൂ, അതോ അഹഹ വേറെ അർത്ഥത്തിനും പ്രയോഗിക്കും? അതിന്റെ അഹ്നാം എന്നല്ലേ പറഞ്ഞത്? അഹ്നഹ എന്നല്ലേ പറഞ്ഞത്? അഹ്നഹ ഖ ക്രത എന്നല്ലേ പറഞ്ഞത്? അഹ്നഹ ഖ ക്രത എന്നല്ലേ പറഞ്ഞത്? സൂത്രം വാർത്തികം അഹ്നഹ. അപ്പൊ അഹൻ ശബ്ദത്തിന് നല്ല ഒരു ദിവസം ചെയ്യുന്ന കർമ്മം എന്നുള്ള അർത്ഥമുണ്ടോ? ഇവിടെ വാർത്തികാരൻ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് പ്രയോഗമുണ്ടോ എവിടെയെങ്കിലും? എങ്ങനെ കർമ്മം എന്നുള്ള അർത്ഥത്തില്? ഇല്ല ഇല്ല, ഇത് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. അഹൻ ശബ്ദം എന്ന് പറഞ്ഞാൽ ഇവിടെ കർമ്മമാണെന്നുള്ളത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മാധവീയ താഴെ അതി കൊടുത്തിട്ടുണ്ട്. മാധവീയ ധാതുവൃത്തിയിലും ശബ്ദേന്ദ്രസ്വീകരകാരനും ഒക്കെ പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെ അഹൻ ശബ്ദം എന്ന് പറഞ്ഞാൽ കർമ്മവും നടക്കണം എന്ന് വിചാരിച്ച എല്ലായിടത്തും അർത്ഥമാണ്. എവിടെയെങ്കിലുമൊക്കെ പ്രയോഗം ഉണ്ടാവില്ല? അഹൻ അല്ല, അഹീന എന്ന് പറയുന്നത് പ്രസിദ്ധമായൊരു കർമ്മമല്ലേ? അതിന് മനസ്മൃതിയുടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. പ്രസിദ്ധമായൊരു കർമ്മമാണ് അചിത്തഹസ്തി ധേനോഷ്ടക്ക് സിദ്ധാന്തം ഓതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അത് ഇവിടെയും കൊടുത്തിട്ടുണ്ടെന്നാണ്. അവിദ്യമാന ചിത്ത, അവിദ്യമാനം ചിത്തം ഏഷാം, അതിനാണ് അചിത്തം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രാണി, പ്രാണികളല്ലാത്ത, അതിനാണ് അചിത്തം. അപ്പൊ അപ്രാണി വാചക ശബ്ദങ്ങൾ ഹസ്തി ധേനു ഈ രണ്ട് ശബ്ദങ്ങളിൽ നിന്നും എന്തുവരുന്നു? ഠക്ക്. അചിത്തഹസ്തി ധേനു ഠക്ക്. ഈ സുസുക്താന്താത് കഹ, ഈ ഉസ്ഉക്താന്താത് പരസ്യ ഠസ്സി കഹ. സാത്വകം ഹാസ്തികം ധൈനുകം, അതായത് ഠക്ക് പ്രത്യേകം വരത്തി വന്നു കഴിഞ്ഞാൽ എന്താ ആദേശം വരും? ഠസ്സിക്കുക. പക്ഷെ അത് എല്ലായിടത്തും അത് വരാൻ പാടില്ല. എന്നുവെച്ചാൽ ആ ശബ്ദം ഇസ്സന്തമോ ഉസ്സന്തമോ ഉക്ക് പ്രത്യാഹാരത്തിൽപ്പെട്ട ഏതെങ്കിലും വർണ്ണങ്ങൾ അന്തത്തെ ഇരിക്കുകയാണെങ്കിൽ, ഉസ് പ്രത്യാഹാരത്തിൽ എത്ര വർണ്ണമുണ്ട്? ഇത് അന്ത്യത്തിലിരിക്കുക. അല്ലെങ്കിൽ താന്തം, ഇതിനെല്ലാത്തിനോടും ഉദാഹരണമില്ല, തകാരാന്തം ആയിട്ടിരിക്കുക ചെയ്യുകയാണെങ്കിൽ പരത്തിൽ ഠക്കിന് ഇക വരത്തില്ല, പിന്നെ എന്തോരും വെറും കാ വരും. ഇകയ്ക്ക് പകരം കാ വരും. ഇസ്സന്തം ഉസ്സന്തം ഉക്കന്തം താന്തമാണെങ്കിൽ. അപ്പോ അജിത്തഹസ്തി ധേനോ ഠക്ക് പ്രകാരം ഠക്ക് വിധിച്ചു. സക്തു ശബ്ദത്തിൽ നിന്ന് സക്തൂനാം സമൂഹ, സസ്യ സമൂഹമാണ് ഇവിടെയും വരുന്നത്. സത്തു ശബ്ദത്തിൽ നിന്ന് എന്ത് വിധിച്ചോ? ഠക്ക് വിധിച്ചു. ഇതെന്തന്തമാണ്? ഉക്കന്തം. സക്തു ഉക്ക് പ്രത്യാഹാരത്തിലെ ഉക്കാരമാണ് അന്ത്യത്തിയിരിക്കുന്നത്. ഠക്ക് കിത്തായ കൊണ്ട് എന്തോരും ആദിവൃത്തി വരുന്നു. അപ്പൊ എന്തായി? സാക്തു. ഠക്കിന്റെ സ്ഥാനത്ത് എന്ത് വന്നു? സാക്തുക, സാക്തുക്കം. അലവ് വിഗ്രഹം എങ്ങനെ വരും? സക്തു ആം ഠക്ക്. പഴയകാലത്ത് ഒരു പ്രധാനപ്പെട്ട ആഹാരമായിരുന്നു സത്തു. പഴയ കാലഘട്ടത്തിൽ അരിപ്പൊടിയല്ല, വടക്കേ ഇന്ത്യയില് കാശിയിലും മറ്റുമൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്ത് റോഡ് സൈഡിൽ യാതൊരു മറവുമില്ലാതെ വേനൽക്കാലത്ത് റോഡ് സൈഡിൽ കൊണ്ടുവന്നിങ്ങനെ കൂട്ടിയിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്ന സാധനം അളന്നു കൊടുക്കും. സത്തു എന്ന് പറയുന്നു. അതിൻ്റെ അകത്ത് അരിപ്പൊടി, കടലമാവിൻ്റെ പൊടി, ഗോതമ്പിൻ്റെ പൊടി, ഇങ്ങനെ ഒരു നാലഞ്ച് ധാന്യങ്ങളുടെ പൊടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഇത് ചൂടിനെ അതിജീവിക്കാൻ പറ്റിയ സാധനമാണ്. ചൂട് കാലത്ത് ഇത് എല്ലാം കൂടെ പൊടി, പാവപ്പെട്ട സൈക്കിൾ റിക്ഷ ചവിട്ടുന്ന പാവപ്പെട്ട ആൾക്കാരുടെ ഒരാഹാരം ഇതാണ്. ഇത് കുറെ വായിലിട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ചവയ്ക്കുന്ന ജോലിയില്ല. വെള്ളത്തിൽ കൂടി ഇത് കലങ്ങി ഓവിൽ കൂടി ചെളിവെള്ളം ഇറങ്ങിപ്പോകുന്ന പോലെ ആമാശയത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് വിശപ്പെടക്കുക ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് മാറ്റമുണ്ട്. ചില കാശ് കുറവാണ്. പാവപ്പെട്ടവർ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ കാശില്ലാത്തവരാണല്ലോ. അപ്പോ കാശില്ലാത്തവർക്ക് കഴിക്കാൻ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അന്ന് 10 പൈസ ഉണ്ടായിരുന്ന കാലമാണ്. അപ്പൊ 10 പൈസയ്ക്കും കിട്ടും സത്തു. സത്തു എന്ന് ഹിന്ദി പറയും, സത്തു സത്തു എന്നാണ് സത്തു. ഒരു കാലഘട്ടത്തിൽ ഇതായിരുന്നു പ്രധാന ആഹാരം. അമലും ബോൺമിറ്റിയൊക്കെ വരുന്നതിന് മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു, നമ്മുടെ മഹർഷിമാരൊക്കെ ജീവിച്ചിരുന്ന കാലം. ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ വളരെ പുരോഗമിച്ചിരുന്ന കാലം ഭാരതത്തിൽ. അന്ന് എല്ലാ മനുഷ്യരും കഴിച്ചിരുന്ന ഇത് തന്നെ, വേറെ സാധനങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ വളരെ പോഷക സമൃദ്ധമായൊരാഹാരമാണ്, കാരണം പാവപ്പെട്ടവർ ഇത് കഴിച്ച് അതിജീവിച്ചിരുന്നു ചൂടും തണുപ്പും. പിന്നെ ഏറ്റവും വലിയ രസകരമായ കാര്യം, ഇത് റോഡ് സൈഡിൽ കൊണ്ടുവന്ന് ഒരു തുണിയോ എന്തെങ്കിലും പ്ലാസ്റ്റിക്കുമായിട്ട് ഒരു മല പോലെ കൂട്ടിയിട്ടിട്ട് വിൽക്കുകയാണ്. അതിൻ്റെ അടിയിൽ കൂടെ സൈഡിൽ കൂടെ വണ്ടി പോകും, അതിൻ്റെ 4 ചെറ്റും മലമൂത്രങ്ങളൊക്കെ കിടക്കും. ഇത് വാങ്ങിച്ചു കഴിക്കുന്നവർക്ക് യാതൊരു അസുഖവും ഒരു പ്രശ്നവുമില്ല. ഇത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന വലിയ ആൾക്കാരും കഴിക്കും, പാവപ്പെട്ടവർ മാത്രമാണ്. ആർക്കും ഒന്നും പിടിപെടത്തില്ല, എന്താണെന്ന് അറിയത്തില്ല. എന്താണ് എങ്ങനെയാണ് പ്രാതിപദ്യം വരുന്നത്? സക്തു ഹസ്തികം. സക്തു എന്ന് പറഞ്ഞാൽ ഇതാണ് ധാന്യങ്ങളുടെ പൊടി. അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കിയ എന്തെങ്കിലും പൊടി തന്നെ കൂട്ടാമല്ലേ? പിന്നെ പിന്നെ സമൂഹം ഞാൻ പറഞ്ഞില്ലേ, അതന്നെ ഞാൻ ഇത്രയും പറഞ്ഞു. റോഡ് സൈഡിൽ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്, മല പോലെ കൂട്ടിയിട്ടിട്ട് അതിൽ നിന്ന് ചെറിയ നാഴി ഒക്കെ വെച്ച് അളന്ന് കൊടുക്കുകയാണ് ആൾക്കാർ. അത് കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് കൂട്ടിയിട്ട് ആൾക്കാരൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. സത്വന സമൂഹം സത്വകം. ഹസ്തി ശബ്ദം, ഹസ്തിനാം സമൂഹം ഹാസ്തികം. ഹസ്തി ശബ്ദത്തിൽ നിന്ന് വരും അലൗകികം എങ്ങനെ വരും? ഹസ്തി ആം. ഇതെന്തിന് ഉദാഹരണമാണ്? ഉക്കന്തം. എന്താണ് ഹസ്തി? ആ ഉക്കല്ലല്ലോ, ഈ ഊ ഈ കഴിഞ്ഞിട്ടില്ലേ. ഹസ്തി ശബ്ദം ഇവിടെ ഉണ്ടല്ലോ, ഹസ്തി ശബ്ദം. ഉക്കല്ല ഹസ്തി ശബ്ദം. ഹസ്തി ശബ്ദത്തിൽ നിന്ന് എന്ത് വന്നു? ടക്ക് വന്നു. ടക്കിന് എന്ത് വന്നു? കാ വന്നു. ഹസ്തിനാം സമൂഹം കിത്തായുണ്ട് ആദിവൃത്തി വന്നു. ഹസ്തികം ധേനൂന സമൂഹം ധേനു കൂടെ ഉണ്ട്, ഉക്കന്തമല്ല ധേനു ഉണ്ട് ഇവിടെ. ധേനു പരത്തിലെന്തു വന്നു? ഉക്ക എന്താണ്? ഉക്ക് ഉക്കിൽ വന്ന് ധേനു. ഇവിടെ ഹസ്തി എന്നുള്ള ശബ്ദം ഈ ആണോ? ഹസ്തികാരാന്ന്. അപ്പൊ ഹസ്തം അസ്ഥി ഇതി ഹസ്തി എന്ന് പറഞ്ഞ നഗാര എന്താ ഹസ്തി ദീർഘമാണ്. ദീർഘം ഹസ്തിനൗ. അങ്ങനെ അപ്പൊ ഈ ഹസ്തിനാപുരം എന്നുള്ളത് അത് അത് വരുമോ? അതെങ്ങനെ വന്നു എന്നുള്ളത് വരുമോ? അങ്ങനെ ഹസ്തിപുരം എന്നും ഹസ്തിനാപുരം എന്നും രണ്ട് വാക്ക് പറയുന്നുണ്ടല്ലോ. അത് കരിപുരി എന്നെല്ലാം പറഞ്ഞു. അതേ തന്നെ, അത് സ്ഥലത്തിന്റെ പേരല്ലേ. ഇപ്പൊ ഹസ്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേരും, അല്ലെങ്കിൽ ഹസ്തിയും ഹസ്തിനും ഉള്ളതുകൊണ്ട് രണ്ടു രൂപത്തിൽ വരാം. ഹസ്തികളുടെ പുരം അത് ക്രമേണ സ്ഥലപ്പേരായി മാറി ഹസ്തിപുരം. അപ്പൊ ഇന്നാണെങ്കിൽ നഗാരാന്താണെങ്കിൽ ഹസ്തിനാപുരം. അപ്പോഴും ഹസ്തിനഹപുരം. അപ്പോ ഹസ്തിന ഹസ്തിൻ പുരം അത് സ്ഥലപ്പേരായിട്ട് എടുക്കാൻ പറ്റും. ഹസ്തിനാം എന്ന് പറഞ്ഞ ഹസ്തിൻപുരം എന്നേ വരത്തുള്ളൂ. അപ്പോൾ അതൊരു സ്ഥലപ്പേര്, രൂഢശബ്ദം. പക്ഷെ രണ്ട് ശബ്ദമുണ്ട്. ഇപ്പൊ ഹസ്തി ശബ്ദത്തിന് നേരിട്ട് തന്നെ എന്തു വന്നു? ഠക്കു വന്നു. അപ്പോ ഇവിടെ ഠക്കു വന്നു കഴിഞ്ഞാൽ ഇത് ഇസ് എന്തോല്ല, ഉസ് എന്തോല്ല, താ എന്തോല്ല. അപ്പൊ പിന്നെ എന്തുകൂടെ സംഭവിക്കും? ഠക്കു വന്നു കഴിഞ്ഞാ എന്തുവരും? ടസീക വരും. ടസീക വന്നിട്ട് എന്തുവരും? ഇക്കു വന്നിട്ട് എന്തുവരും? എസ് സി വിജയിക്കാരൻ ലഭിക്കും. ആദിവൃത്തി വരും. എന്ന് വെച്ചാൽ യേശു സുക്താന്ത കാക്കുദാഹരണം വരത്തില്ല. ഹസ്തി ശബ്ദം ഉക്കിൽ പെടുന്നില്ല. ഇനി കാവന്നാലും ഇങ്ങനെ തന്നെ രൂപം വരുന്നത്, കാവന്നാലും ഇങ്ങനെ തന്നെ വരും. പക്ഷെ ഇവിടെ ഉക്കെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെടാത്തത് കൊണ്ട് ഹസ്തി ശബ്ദത്തിന് ടക്ക് വന്ന ഇക വന്നു, എസ് എജ ലോവിച്ച് ആദിവൃത്തി വന്ന് ഹാസ്തികം. അച്ചിത്തം എന്ന് പറഞ്ഞു. അതെന്ന് വെച്ചാ പ്രാണിവാചമല്ലാത്തത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്തിയിൽ നിന്നും ധേനുവിൽ നിന്നും പ്രത്യയം വരത്തില്ല. അതുകൊണ്ട് പ്രാണിവാച ശബ്ദങ്ങളെ പ്രത്യയം പറഞ്ഞു. മറ്റൊരു ഉദാഹരണം ഇല്ലേ? അജിത്തത്തിന് സാക്തുകം. അജിത്തിന് സാക്തുകം. അത് മാത്രമല്ല, എന്താണ് ഇപ്പൊ മുമ്പ് വന്ന ഗ്രാമജനബന്ധുവ്യസ്ഥൽ തസ്യ സമൂഹാർത്ഥത്തിൽ ഈ ടക്കിനെ ബാധിച്ചുകൊണ്ടാണ് അവിടെ തല്ല് വരുന്നത്. ഭിക്ഷാദിഭ്യവണ്ണം ഈ തല്ലിനെ ബാധിച്ചുകൊണ്ടാണ്, ഈ ടക്കിനെ ബാധിച്ചുകൊണ്ടാണ് അണ്ണ് വരുന്നത്. എന്തുകൊണ്ട്? അചിത്തമായ ഏത് ശബ്ദങ്ങളിൽ നിന്നും ടക്ക് വരാം. ഗ്രാമം അചിത്തമാണ്, ടക്ക് വരാം. അപ്പൊ അവർ അവിടെ വിരിച്ചു. ഇതിന്റെ അപവാസൂത്രമാണ് അതല്ല. ഗ്രാമജനബന്ധുമ്പ്യ അഹ്നക്കറത്തോ അഹൻശബ്ദ അചിത്തമാണ്, അതൊന്നും ടക്ക് വരാം. ഭിക്ഷാദിഭ്യമാണ്, ഭിക്ഷാശബ്ദ അചിത്തമാണ്, ടക്ക് വരാം. അപ്പോ അജിത്തഹസ്തി ധനുഷ്ടക്ക് സാമാന്യ സൂത്രവും ബാക്കിയുള്ളതല്ല, അതിന്റെ അപവാദ സൂത്രങ്ങളുമാണ്. അപവാദ സൂത്രമാണ് ആദ്യം വന്നിരിക്കുന്നത് അല്ലേ? 4, 2, 43 അപവാദ സൂത്രം. അതതിന്റെ അർത്ഥം അനുസരിച്ചിട്ടല്ലേ. ഉത്സർഗ അപവാദം ആദ്യം പിന്നീടെന്ന് വേണമെങ്കിൽ, അങ്ങനെ നിയമമില്ല. ആദ്യം വരാം പിന്നീടും വരാം. ചിലയിടത്ത് അതിനെ കുറിച്ചും ചർച്ച വരും. എന്തുകൊണ്ട് പിന്നീട് വന്നു, ആദ്യം വന്ന എന്തുകൊണ്ട്, അതിന്റെ പ്രയോജനം എന്താണ്? അത് ചില സ്ഥലങ്ങളിൽ അതിനെ കുറിച്ചും ചർച്ച വരും. ധേനുവിന സമൂഹം ധേനുവിൽ നിന്ന് തന്നെ വരുന്നു. സൂത്രത്തിൽ അചിത്തമായതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞു. ധേനു ടക്കു വന്നു, ആദിവൃത്തി വന്നു. ധേനു എന്ന് പറയുമ്പോൾ ഉഗന്ധമായി. അതുകൊണ്ട് എന്തോരും ഉക്കന്ധമാണ്. കാവുന്നു, ആദിവൃത്തി വന്നു, ദൈനുകം. ഇതെല്ലാം സമൂഹാർത്ഥത്തിൽ വന്നിരിക്കുകയാണ്. ദൈനുവിനെ സംബന്ധിച്ചാണെന്നും ദൈനുകം എന്ന് പറയൂല. ദൈനുവിനെ സംബന്ധിച്ച് ഈ സൂത്രപ്രകാരം വന്നാൽ വരത്തില്ല. ഠക്കിനി പല സ്ഥലത്തും ഇരിക്കും, അണ്ണ് പല സ്ഥലത്തും ഇരിക്കും, പല അർത്ഥങ്ങളിലും ഇരിക്കും. അപ്പോൾ പല അർത്ഥത്തിലും വരാം. ധേനുവിനെ സംബന്ധിച്ചൊന്നും വരാം. പക്ഷെ ഈ സൂത്രപ്രകാരം വന്നു കഴിഞ്ഞാൽ തസ്യ സമൂഹത്തിന് ശേഷം വന്നുകൊണ്ട്, അതുകൊണ്ടാണ് ഒരേ ശബ്ദം തന്നെ പല അർത്ഥത്തിൽ വരാം. അതുകൊണ്ട് ഒരു ശബ്ദം കണ്ടിട്ട് നമുക്ക് അർത്ഥം തീരുമാനിക്കാൻ പറ്റത്തില്ല. ആ സന്ദർഭവും എല്ലാം നോക്കി തീരുമാനിക്കാൻ പറ്റും. അത് നല്ലതുമാണ്. അപ്പം വലിയ മൽപ്പിടുത്തം നടത്തത്തില്ല. ഇതിൻ്റെ അർത്ഥം ഇന്നത് തന്നെ ആയിരിക്കണം, അങ്ങനെ ആർക്കും തറപ്പിച്ച് പറയാൻ പറ്റില്ല. പറയണമെങ്കിൽ ഈ തദ്ധ മുഴുവൻ പ്രത്യയങ്ങളും മനസ്സിയിരിക്കണം. സൂത്രങ്ങളും യോഗവിഭാഗങ്ങളും അപവാദങ്ങളും ഗണങ്ങളും ആകൃതി ഗണങ്ങളും എല്ലാം ഇരുന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റും.